আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বাদ। তাফসীরুল বাইদাবিয়িল নিনুল্লা সূরাতুল বাকারা ইন্ন নামাল ইবড আরম্ভিকুগায়ান। সূরাতুল বাকারা মাদনিয়াতুন ওয়া আয়ুহা মিআতানি ওয়া সিত্তুন ওয়া সামানুনা, ആയ 286 ആയത്തുകളുള്ള മദനിയത്തായ പലായനാനന്തരം അവതീർണമായ ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. 285 ആയത്തുകളാണ് എന്നും 287 ആയത്തുകളാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. ഇതിലെ ഒന്നാമത്തെ ആയത്ത് അലിഫ് ലാം മീം എന്നതാണ്. ആദ്യം നമുക്ക് തഫ്സീർ വായിക്കാം. കുറച്ച് വായിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധികം ദീർഘിക്കാതെ മുത്താലിമുകൾക്കും അതുപോലെ സാധാരണക്കാർക്കും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു അവൻ്റെ കലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് സന്ദേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അലിഫ് ലാം മീം വസായിറുൽ അൽഫാദിൽ ലത്തി യുതഹജ്ജ ബിഹ അസ്മ ഉൻ മുസമ്മയാത്തുഹ അൽ ഹുറൂഫുല്ലത്തി റുക്കിബത്ത് മിൻഹൽ കലിമു ലിദുഖൂലിഹ ഫി ഹദ്ദിൽ ഇസ്മി വഅത്തിവാരി മാ യുഖസ്സു ബിഹി മിൻ അത്തഅരീഫി വത്തൻകീരി വൽജംഇ വത്തസ്ഗീരി വനഹ്വി ദാലിക അലൈഹ വബിഹി സറഹൽ ഖലീലു വഅബു അലിയ വമാ റവ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഖാല മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി فله حسنة والحسنة بعشر أمثالها لا أقول ألف لام ميم حرف بل ألف حرف ولام حرف وميم حرف فالمراد به غير المعنى الذي اصطلح عليه فإن تخصيصه به عرف مجدد بل المعنى اللغوي ولعله سماه باسم مدلوله. إدريم باغنغل നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യം പറഞ്ഞത് അലിഫ് ലാം മീം വസായിറുൽ അൽഫാദിൽ ലത്തി യുതഹജ്ജ ബിഹ. അലിഫ് ലാം മീം അതുപോലെ ബാക്കിയുള്ള മുഴുവൻ പദങ്ങളും ഹർഫുകൾ എണ്ണപ്പെടാൻ ഉപയോഗിക്കുന്ന മുഴുവൻ പദങ്ങളും അലിഫ് ബാ താ സാ അങ്ങനെ ഹർഫുകളെ എണ്ണാൻ അറബിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ പദങ്ങളും അസ്മാഉൻ ഇസ്മുകളാകുന്നു, നാമങ്ങളാകുന്നു. മുസമ്മയാത്തുഹ അവയുടെ മുസമ്മ അഥവാ ഈ ഇസ്മുകൾ ആർക്കാണോ ഏതിനാണോ പേര് നൽകപ്പെട്ടിട്ടുള്ളത് അതിനെയാണ് മുസമ്മ എന്ന് പറയാം. മൗസ് എന്നതിൻ്റെ മുസമ്മ ഇതാണ്. തലപ്പാവ് എന്നതിൻ്റെ മുസമ്മ ഇതാണ്. അങ്ങനെ ഓരോ പേരിനും അതിൻ്റെ മുസമ്മ ഉണ്ടാവുമല്ലോ. അലിഫുൻ എന്നതിൻ്റെ മുസമ്മ, ലാം എന്നതിൻ്റെ മുസമ്മ അപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മീം എന്നതിൻ്റെ മുസമ്മ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. മുസമ്മയാത്തുഹ അൽ ഹുറൂഫുല്ലത്തി റുക്കിബത്ത് മിൻഹൽ കലിമു, കലിമത്തുകൾ രൂപീകരിക്കപ്പെടുന്ന ഹർഫുകളാണ് ഈ ഇസ്മുകളുടെ മുസമ്മ. അഥവാ കാല എന്ന് നമ്മൾ പറയുമ്പോൾ കാലയുടെ മധ്യത്തിൽ കാണുന്ന അലിഫ്, ആ അലിഫാണ് നമ്മൾ സൂചിപ്പിച്ച അലിഫുൻ എന്ന് പറയുന്ന ഇസ്മിന്റെ മുസമ്മ. മലയാളത്തിൽ പൊതുവെ അങ്ങനെ അക്ഷരങ്ങൾ അതാത് രൂപത്തിൽ പറയാറാണ് പതിവ്. എന്നാൽ അറബിയിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പേരുണ്ട്. നമ്മളിങ്ങനെ ഒരു ബോർഡിൽ ഒരു നേർത്ത വര വരഞ്ഞാൽ ഇതേതാണ് അക്ഷരം എന്ന് ചോദിച്ചാൽ അലിഫ് എന്ന അക്ഷരമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ആ അക്ഷരം മൊഴിയപ്പെടുമ്പോൾ അലിഫ് എന്ന പദം ഉണ്ടാവുകയേയില്ല. കാരണം ഖാല എന്നതിന്റെ മധ്യത്തിൽ അലിഫ് എന്ന അക്ഷരമുണ്ട്. പക്ഷെ അലിഫ് എന്ന പദം അവിടെ മൊഴിയപ്പെട്ടിട്ടില്ലല്ലോ. അലിഫ് എന്നത് അതിന്റെ മധ്യത്തിലുള്ള ആ അക്ഷരത്തിന്റെ പേരാണ്, ഇസ്മാണ്. ആ ഇസ്മിന്റെ മുസമ്മയാണ് ആ അക്ഷരം. ഇബ്നുൻ എന്ന് പറയുമ്പോൾ അതിന്റെ മധ്യത്തിലുള്ള അക്ഷരത്തിന്റെ പേരാണ് ബാ എന്ന് പറയുന്ന ആ പേര്. അപ്പോൾ ബാ എന്നത്, അലിഫ് എന്നത്, ജീമ് എന്നത്, സ എന്നത്, സീനി എന്നത്, അങ്ങനെ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ എണ്ണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ പദങ്ങൾ, അവയൊക്കെ ആ അക്ഷരങ്ങളുടെ കലിമത്തുകൾ ഏതക്ഷരങ്ങൾ കൊണ്ടാണോ രൂപീകരിക്കപ്പെടുന്നത് ആ അക്ഷരങ്ങളുടെ പേരുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, വ്യാകരണ ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കലിമത്തുകൾ മൂന്ന് തരത്തിലാണ്: ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്നാൽ നാമം, ഫിഅല് എന്നാൽ ക്രിയ, ഹർഫ് എന്നാൽ സഹായകമായിട്ടുള്ള അക്ഷരം. ഇസ്മ് എന്നാൽ മൂന്നാലൊരു കാലത്തോട് ബന്ധിക്കാത്ത നിലയിൽ സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്നതിനാണ് ഇസ്മ് നാമം എന്ന് പറയാറുള്ളത്. ഫിഅല് എന്നാൽ മൂന്നാലൊരു കാലത്തോട് ബന്ധപ്പെട്ട നിലയിൽ സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്ന കലിമത്തിനാണ്, വാക്കിനാണ് ഫിഅല് എന്ന് പറയാറുള്ളത്. ഹറഫ് എന്നാൽ മറ്റൊന്നിനോടൊപ്പം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്നതാണ്, സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കാത്തതാണ്. ഇങ്ങനെ നമ്മൾ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഈ കലിമത്തുകളുടെ മൂന്ന് ഇനങ്ങളിൽ ഇസ്മ് എന്ന ഇനത്തിലാണ് അലിഫുൻ, ബാഉൻ, തഉൻ, സഉൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള അക്ഷരങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉൾപ്പെടുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. അതിന്റെ കാരണമാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത്: ലിദുഹൂലിഹ ഫി ഹദ്ദിൽ ഇസ്മി. ഈ ലഫ്ലുകൾ, ഈ പദങ്ങൾ പ്രവേശിച്ചത് കാരണം, ഫി ഹദ്ദിൽ ഇസ്മി, ഇസ്മിന്റെ താരീഫിൽ, ഇസ്മിന് പറയപ്പെടുന്ന സാരം, ആ സാരത്തിനകമേ ഈ പദങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇസ്മ് എന്നാൽ സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്നതാണ് മൂന്നാലൊരു കാലത്തോട് ബന്ധിക്കാത്ത നിലയിൽ. അലിഫുൻ എന്ന പദം ആ അർത്ഥത്തിൽ ഒരു ഇസ്മാണ്, കാരണം അത് സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്നു. അതിന്റെ മുസമ്മയായ ആ അക്ഷരത്തിന് മേൽ, കലിമത്തുകളെ രൂപീകരിക്കാൻ ഉപയോഗിക്കുന്ന ആ അക്ഷരത്തിന് മേൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം ഒരർത്ഥത്തിന് മേൽ അറിയിക്കുന്നു മൂന്നാലൊരു കാലവുമായി, ഭാവി, ഭൂത, വർത്തമാന കാലവുമായി ബന്ധമില്ലാത്ത നിലയിലാണ് അതിന്റെ മുസമ്മയുടെ മേൽ അഥവാ സ്വയം ഒരർത്ഥത്തിന് മേൽ അലിഫുൻ എന്ന പദം, ബാഉൻ എന്ന പദം, അങ്ങനെ ബാക്കിയുള്ള ഹർഫുകൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പദങ്ങൾ മുഴുവൻ ഇസ്മുകളുടെ താരീഫിന് ചുവടെ വരുന്നത് കാരണം, ഇസ്മിന് പറയപ്പെട്ട സാരത്തിനുള്ളിൽ പെടുന്നത് കാരണം അവയൊക്കെ ഇസ്മുകളാണ്. വാറ്റിവാരിമായി ഉഖസ്സു ബിഹി മിന താരീഫി വത്തൻകീരി വൽ ജംഇ വത്തസ്ഗീരി വനഹ്വി ദാലിക അലൈഹ. മാത്രമല്ല, ഇവകളൊക്കെ ഇസ്മാണ് എന്നതിന് മറ്റൊരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞു തരികയാണ്. ഇസ്മിന് പ്രത്യേകമായി ഉണ്ടാവുന്ന താരീഫ് അഥവാ ഇസ്മ് നമുക്കറിയാം മാരിഫയാകും നിക്രയാകും. അതേപോലെ അലിഫുൻ, ബാഉൻ എന്ന പദങ്ങളൊക്കെ മാരിഫയായും നിക്രയായും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. അൽ ബാഉ എന്ന് മാരിഫയാക്കിയിട്ടും ബാഉൻ എന്ന് നിക്രയാക്കിയിട്ടും, അൽ അലിഫു എന്ന് മാരിഫയാക്കിയിട്ടും അലിഫുൻ എന്ന് നിക്രയാക്കിയിട്ടും, അങ്ങനെ ബാക്കിയുള്ള പദങ്ങളൊക്കെ മാരിഫിയായും നിക്രയായും, അതുപോലെ ജം ബഹുവചനമായും, തസ്ഗീർ തസ്ഗീറായും, ഒക്കെ ഉപയോഗിക്കപ്പെടാറുണ്ട്, അഥവാ തസ്ഗീർ ചെയ്യപ്പെടാറുണ്ട്, ജം ആക്കപ്പെടാറുണ്ട്, മൈരിഫിയാക്കപ്പെടാറുണ്ട്, നെക്കറിയാക്കപ്പെടാറുണ്ട്. അതേപോലെ ഇസ്മിന് പ്രത്യേകമായി വരുന്ന സംഭവങ്ങളൊക്കെ ഈ പദങ്ങൾക്ക് കൂടി വരാറുള്ളത് കൊണ്ട് കൂടി ഈ പദങ്ങൾ ഇസ്മുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. കലിമത്തിന്റെ മൂന്ന് ഗണങ്ങളിൽ ഇസ്മുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. വബിഹി സറഹൽ ഖലീലു വ അബു അലിയൻ. അങ്ങനെ ഖലീലും അബു അലിയും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അറബി ഭാഷയിലെ എക്കാലത്തെയും ആദരണീയരായ രണ്ട് മഹാപണ്ഡിതരാണ് ഖലീലും അതുപോലെ തന്നെ അബു അലിയും. ഖലീലുബനു അഹമ്മദ് അൽ ഫറാഹീദി എന്നറിയപ്പെടുന്ന മുഅജ്ജമുൽ ഐൻ എന്ന ഡിക്ഷണറി, അറബി ഭാഷയിലെ തന്നെ ആദ്യത്തെ ഡിക്ഷണറിയായി അറിയപ്പെടുന്ന, ഐൻ കൊണ്ട് ആരംഭിക്കുന്ന പ്രസ്തുത ഡിക്ഷണറി മുഅജ്ജമുൽ ഐൻ രചിച്ചത് അദ്ദേഹമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണിത് പൂർത്തീകരിച്ചത്. അതുപോലെ ഇൽമുൽ അറൂൽ എന്ന വിജ്ഞാന ശാഖ, അങ്ങനെ ഒരു വിജ്ഞാന ശാഖക്ക് ബീജാവാപം നൽകിയത് ഇമാം ഖലീലായിരുന്നു. ഹിജ്റ 100 ജനിച്ച് 173 വഫാത്തായ മഹാപണ്ഡിതനാണ് ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദി. അതേപോലെ അബു അലിയുൽ ഫാരിസി 20 വാല്യങ്ങളുള്ള അത്തദ്ക്കിറ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. രണ്ടുപേരും അറബി ഭാഷാലോകത്ത് അറിയപ്പെട്ട മഹാപണ്ഡിതരാണ്. അവരെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അവരിരുവരും ഈ ഹുറൂഫു തഹജ്ജി, ഈ അക്ഷരങ്ങളെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെ ഇസ്മുകളായി പഠിപ്പിച്ചു തന്ന, പറഞ്ഞു തന്ന പണ്ഡിതന്മാരാണ് എന്നാണ് ഇമാം ബൈലാവി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു തരുന്നത്. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, ഉമാർ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു തആല അൻഹു അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഖാല മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി فله حسنة والحسنة بعشر أمثالها لا أقول ألف لام ميم حرف بل ألف حرف ولام حرف وميم حرف എന്ന ഹദീസ്, അഥവാ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹറഫ് ഒരാൾ ഊതിയാൽ, പാരായണം ചെയ്താൽ അയാൾക്ക് ഒരു ഹസനത്തുണ്ട്. ഒരു ഹസനത്ത് 10 ഇരട്ടിയായിട്ടാണ് പ്രതിഫലം നൽകപ്പെടുക. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഒരു ഹർഫാണ് എന്ന്, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ് എന്ന് പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫ് എന്ന് പറഞ്ഞത് ഫൽ മുറാദു ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഗൈറുൽ മഅന അല്ലദി ഇസ്തുലിഹ അലൈഹി, സാങ്കേതികമായി പ്രയോഗിക്കപ്പെടുന്ന ഹർഫല്ല. അഥവാ ഇസ്മു ഫീല് ഹർഫ് എന്ന് നമ്മൾ നേരത്തെ മൂന്ന് ഇനങ്ങളായി പഠിച്ചിട്ടുള്ള കലിമത്തുകളുടെ മൂന്ന് ഇനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഹറഫല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹറഫ്. ഫഇന്ന തഖ്സീസഹു ബിഹി, കാരണം ഹറഫ് എന്ന പദത്തെ ആ സാങ്കേതികമായി ഉപയോഗിക്കപ്പെടുന്ന അർത്ഥത്തിന് വേണ്ടി പ്രത്യേകമാക്കിയത്, ഉർഫുൻ മുജദ്ദദുൻ, അത് പിന്നീട് വന്നിട്ടുള്ള ഒരു രീതിയാണ്. നമുക്കറിയാം അറബി ഭാഷയിൽ വ്യാകരണം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ശേഷമാണ്, സഹാബികളുടെ ശേഷമാണ് പല നിയമങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കലിമത്തുകൾ മൂന്ന് തരമാണ് എന്നും ഇസ്മു ഫീല് ഹറഫ് എന്നാണ് എന്നും ഹറഫ് ഇന്നാൽ ഇന്നതാണ് എന്നൊക്കെയുള്ള സാങ്കേതികത്വങ്ങളില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വന്ന ഹറഫിനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് വിധി എഴുതാൻ നിർവാഹമില്ലല്ലോ. ബലിൽ മാന അൽ ലുഗവിയു, മറിച്ച് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അൽ ലുഗവിയു, ലുഗവിയായ ഭാഷാപരമായ ഒരു ഹർഫ് മാത്രമാണ്, സാങ്കേതികമായ ഹർഫല്ല. വലഅല്ലഹു സമ്മാഹു ബിസ്മി മദ്ലൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവക്ക് ഹർഫ് എന്ന് പേര് വെച്ചത് മദ്ലൂലിന്റെ പേര് കൊണ്ട് പേര് വെച്ചതാവാം. അഥവാ നമുക്കറിയാം അലിഫിന്റെ മദ്ലൂല് ഹർഫാണ്. ആ നിലയിൽ മദ്ലൂലിന്റെ പേര് ഹറഫ് എന്ന് അലിഫിനെ കുറിച്ചൊക്കെ പറഞ്ഞതാവാം. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതികമായ ഹറഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉപയോഗത്തിലില്ലാത്തതാണ്. സാങ്കേതികമായ ഇസ്മ്, സാങ്കേതികമായ ഫീല് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണ്. എന്നാണ് ഇമാം ബൈലാവി പറഞ്ഞു തരുന്നത്. നമുക്കറിയാം അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഹിജായിയായ 9 അക്ഷരങ്ങളുണ്ട്. അലിഫ് എന്നതിൽ ഹംസയുണ്ട്, ലാമുണ്ട്, ഫ ഉണ്ട്. ലാം എന്നതിൽ ലാമുണ്ട്, അലിഫുണ്ട്, മീമുണ്ട്. മീം എന്നതിൽ മീമുണ്ട്, യാ ഉണ്ട്, മീമുണ്ട്. അങ്ങനെ 9 ഹർഫുകൾ യഥാർത്ഥത്തിൽ അലിഫ് ലാം മീം എന്ന് മൊഴിയപ്പെടുമ്പോൾ നമ്മൾ മൊഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യപ്പെടുമ്പോൾ 90 ഹസനത്തുകൾ അഥവാ 9 അക്ഷരങ്ങൾ, അലിഫിൽ 3 അക്ഷരം, ലാമിൽ 3 അക്ഷരം, മീമിൽ 3 അക്ഷരം, അങ്ങനെ ആകെ 9 അക്ഷരങ്ങൾക്ക് 10 ഹസനത്ത് വീതം 90 ഹസനത്തുകൾ യഥാർത്ഥത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്നതാണല്ലോ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ധാരാളം അക്ഷരങ്ങൾ ധാരാളമായി പാരായണം ചെയ്യുകയും ധാരാളം ഹസനത്തുകൾ സമ്പാദിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.